السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. തഫ്സീർ ബൈലാവി സൂറത്തുൽ ബഖറയുടെ 20-ാമത്തെ ക്ലാസ്സിലാണ് നമ്മളുള്ളത്. സൂറത്തുൽ ബഖറയിലെ 3-ാമത്തെ ആയത്ത് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് എന്ന് തുടങ്ങുന്ന ആയത്തിലെ യുഅ്മിനൂന എന്ന പദം ഉൾക്കൊള്ളുന്ന ഈമാനുമായി ബന്ധപ്പെട്ട ആശയ സാധ്യതകളെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരം അവസാനിപ്പിച്ചത്. ഇന്ന് ബിൽ ഗൈബ് എന്ന് പറഞ്ഞ പരാമർശത്തെക്കുറിച്ചുള്ള ചർച്ചയാണ്. ആദ്യം സാധാരണ പോലെ നമ്മൾ എടുക്കുന്ന ഭാഗങ്ങൾ കുറച്ച് വായിക്കുന്നു, പിന്നീട് നമുക്കതിൻ്റെ അർത്ഥതലങ്ങളെ ആലോചിക്കാം. വൽ ഗൈബു മസ്ദറുൻ ഉസിഫ ബിഹി ലിൽ മുബാലഗത്തി കശഹാദത്തി ഫി ഖൗലിഹി തആല ആലിമുൽ ഗൈബി വശഹാദത്തി വൽ അറബു തുസമ്മിൽ മുത്മഅന്ന മിനൽ അർളി والخمسة التي تلي الكلية غيبا أو فيعل خفف كقد والمراد به الخفي الذي لا يدركه الحس ولا تقتضيه بديهة العقل وهو قسمان، قسم لا دليل عليه وهو المعني بقوله تعالى وعنده مفاتح الغيب لا يعلمها إلا هو وقسم نصب عليه دليل كالصانع وصفاته واليوم الآخر وأحواله وهو المراد به في هذه الآية هذا إذا جعلته صلة للإيمان وأوقعته موقع المفعول به وإن جعلته حالا على تقدير ملتبسين بالغيب كان بمعنى الغيبة والخفاء والمعنى أنهم يؤمنون غائبين عنكم لا كالمنافقين الذين إذا لقوا الذين آمنوا قالوا آمنا وإذا خلوا إلى شياطينهم قالوا إنا معكم إنما نحن مستهزئون أو عن المؤمن به لما روي أن ابن مسعود رضي الله تعالى عنه قال والذي لا إله غيره ما آمن أحد أفضل من إيمان بغيب ثم قرأ هذه الآية وقيل المراد بالغيب القلب لأنه مستور والمعنى يؤمنون بقلوبهم لا كمن يقولون بأفواههم ما ليس في قلوبهم فالباء على الأول للتعدية وعلى الثاني للمصاحبة وعلى الثالث للآلة اتريب باقنجل إن شاء الله إن نمك برشودك والغيب مصدر وصف به المبالغة كالشهادة ഗൈബ് എന്നത് മസ്ദറാണ്, ഗാബ എന്ന ഫീലിൻ്റെ മസ്ദറാണ് ഗൈബ് എന്നത്. മസ്ദർ കൊണ്ട് വസ്ഫ് പറയപ്പെടുന്നത് ലിൽ മുബാലഗത്തി, മുബാലഗത്തിന് വേണ്ടിയാണ്. സൈദുൻ അദ്ലുൻ എന്നൊക്കെ പറഞ്ഞതിനെ കുറിച്ച് പലപ്പോഴായി നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ ഇവിടെ ഗൈബ് എന്ന മസ്ദർ കൊണ്ട് വസ്ഫ് പറഞ്ഞിട്ടുള്ളത്, മറഞ്ഞ വസ്തുവിന് വസ്ഫ് പറഞ്ഞിട്ടുള്ളത് മുബാലഗത്തിന് വേണ്ടിയാണ്. കശഹാദത്ത് ഫി ഖൗലിഹി തആല ആലിമുൽ ഗൈബി വശഹാദത്തി, ഷഹാദത്ത് എന്നതും മസ്ദറാണല്ലോ. മസ്ദർ കൊണ്ട് അവിടെ സന്നിഹിതമായ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് മുബാലഗത്തിന് വേണ്ടിയായതുപോലെ ഗൈബ് എന്ന് മറഞ്ഞ വസ്തുവിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് മുബാലഗത്തിന് വേണ്ടിയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വല അറബു തുസമ്മി അൽ മുത്മ അന്ന മിനൽ അർലി والخمسة التي تلي الكلية غيبا അറബികൾ പേര് പറയാറുണ്ട് താഴ്ന്ന ശാന്തമായ സ്ഥലത്തിന് ഗൈബ് എന്ന് പേര് പറയാറുണ്ട്. മസ്തറായ ഗൈബ് എന്നതുകൊണ്ട് അറബികൾ താഴ്ന്ന ശാന്തതയുള്ള സ്ഥലത്തിന് പേര് പറയാറുണ്ട്. അതുപോലെ വൽഹംസ അല്ലത്തി തലിൽ കുല്യ, വൃക്കയുടെ അഭിമുഖമായി വരുന്ന വയറിന്റെ ഒട്ടിയ പ്രദേശത്തിന്, വയറിന്റെ താഴ്ന്ന പ്രദേശത്തിന്, കുഴിയുള്ള പ്രദേശത്തിന് ഗൈബ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഗൈബ് എന്നത് ഒന്നുകിൽ മസ്ദറാണ് അല്ലെങ്കിൽ ഔ ഫൈഅലുൻ, ഫൈഅൽ വസ്നിലുള്ള സിഫത്ത് മുഷബ്ബഹയാണ്. ഗൈബ് എന്നാണ് ഉണ്ടാവുക. ഖുഫിഫ കൈൽ, കൈൽ എന്നതുപോലെ തഖ്ഫീഫ് ചെയ്യപ്പെട്ട് പ്രയോഗിച്ചതാണ് ഗൈബ്. ഗൈബ് എന്നാണ് ഉണ്ടാവുക. കയ്യിൽ എന്നുള്ളതിനെ കൈൽ എന്ന് തഖ്ഫീഫ് ചെയ്ത് ഉപയോഗിക്കപ്പെട്ടതുപോലെ ഗൈബ് എന്നതിനെ തഖ്ഫീഫ് ചെയ്യപ്പെട്ട് ഗൈബ് എന്ന് ഉപയോഗിക്കപ്പെടുന്നതാണ്. ഗൈബ് എന്നത് യായിനെ യായിൽ ദുഗാം ചെയ്ത് ഗൈബ് എന്നായി, പിന്നെ തഖ്ഫീഫ് ചെയ്ത് ഗൈബ് എന്നായി. അപ്പോൾ സിഫത്ത് മുഷബ്ബഹയാണ്, ഒന്നുകിൽ മസ്ദറാണ് അല്ലെങ്കിൽ സിഫത്ത് മുഷബ്ബഹയാണ് ഗൈബ് എന്നത്. കൈൽ എന്നാൽ ഹിമ്യർ ഗോത്രക്കാർ അവരുടെ രാജാവിനെ അല്ലെങ്കിൽ രാജാവിന്റെ തൊട്ടടുത്തുള്ള സ്ഥാനമുള്ള ആളെയൊക്കെ വിളിക്കുന്ന ഒരു പേരാണ് കൈൽ എന്ന് പറയുമ്പോൾ. വാക്കുള്ളയാൾ അല്ലെങ്കിൽ ഹു കൗലുൻ, അഥവാ അദ്ദേഹത്തിന് നടപ്പിലാക്കപ്പെടുന്ന വാക്കുണ്ട്, അഥവാ അദ്ദേഹം എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് നടപ്പിൽ വരുത്തപ്പെടും എന്ന അർത്ഥത്തിന്, നടപ്പിലാക്കപ്പെടുന്ന വാക്കിന്റെ ഉടമ എന്ന അർത്ഥത്തിനാണ് കയ്യിൽ എന്ന പദം വന്നിട്ടുള്ളത്. അത് കയ്യിൽ എന്നാണ്. കയ്യിൽ എന്നത് തഖ്ഫീഫ് ചെയ്ത് കയ്യിൽ എന്നായതാണ്. അങ്ങനെ ഉപയോഗിക്കപ്പെടുന്ന കയ്യിൽ പോലെയാണ് ഗൈബ് എന്ന ഗൈബ് ഉപയോഗിക്കപ്പെടുന്നത് എന്നാണ് രണ്ടാമത്തെ സാധ്യതയായി പറഞ്ഞിട്ടുള്ളത്. വൽ മുറാദു ബിഹി, ഗൈബ് എന്നതുകൊണ്ടുള്ള ഉദ്ദേശ്യം, അൽ ഖഫിയുല്ലദി ലാ യുദ്രികുഹുൽ ഹിസ്സു വല തഖതളീഹി ബദീഹത്തുൽ അഖ്ലി, ഇന്ദ്രിയ ഗോചരമല്ലാത്തതും പ്രത്യക്ഷ ബുദ്ധി തേടാത്തതുമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഗൈബ് എന്ന് പറയാറുള്ളത്. വഹുവ ഖിസ്മാനി, അത് രണ്ട് തരത്തിലുണ്ട്. ഖിസ്മുൻ ലാ ദലീല അലൈഹി, തെളിവില്ലാത്ത ഗൈബ്. വഹുവൽ മഅനിയു ബിഖൗലിഹി തആല വഇന്ദഹു മഫാതിഹുൽ ഗൈബി ലാ യഅലമുഹാ ഇല്ലഹു, അള്ളാഹുവിന്റെ അടുക്കലാണ് ഗൈബിന്റെ താക്കോലുകൾ ഉള്ളത്, അവന് മാത്രമേ അതറിയൂ എന്ന് പറയുന്ന ആയത്തിൽ സൂചിപ്പിച്ച ഗൈബ് ദലീലില്ലാത്ത, അഥവാ ആ ഗൈബിനെ മനസ്സിലാക്കാൻ ദലീലില്ലാത്ത ഗൈബ് വിഭാഗം ഗൈബാണ്. വഖിസ്മുൻ നുസിബ അലൈഹി ദലീലും, ദലീലുകൾ സ്ഥാപിക്കപ്പെട്ട ഗൈബ് രണ്ടാം ഖിസ്മാണ്. രണ്ട് തരമാണ് ഗൈബുള്ളത്, ഒന്ന് ദലീലില്ലാത്തത്, മറ്റൊന്ന് ദലീൽ സ്ഥാപിക്കപ്പെട്ടത്. ദലീൽ സ്ഥാപിക്കപ്പെട്ട ഗൈബ് ഏതുപോലെ, കസാനിഇ വസിഫാത്തിഹി വലിയോമിൽ ആഖിരി വാഹ്വാലിഹി, നിർമ്മാതാവ് ഉണ്ട് എന്നതിനുമേലുള്ള തെളിവുകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. നിർമ്മിതി നിർമ്മാതാവിന്റെ മേലുള്ള തെളിവാണ്. അതുപോലെ വസിഫാത്തിഹി, നിർമ്മാതാവിന്റെ സിഫാത്തുകൾ പോലെ, വലിയോമിൽ ആഖിരി അന്ത്യനാൾ പോലെ, വാഹ്വാലിഹി അവിടെ അന്ത്യനാളിന്റെ അവസ്ഥകൾ പോലെ, ഇതൊക്കെ ദലീലുകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഗൈബിന്റെ വിഭാഗമാണ്. വഹുവൽ മുറാദു ബിഹി ഫി ഹാദിഹിൽ ആയ, ഈ ആയത്തിൽ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി എന്നതുകൊണ്ടുള്ള ഉദ്ദേശം രണ്ടാം വിഭാഗം ഗൈബാണ്, അഥവാ ദലീലുകൾ സ്ഥാപിക്കപ്പെട്ട ഗൈബ്, ആ ഗൈബിനെ വിശ്വസിച്ചവർ എന്നായി അർത്ഥം. ഹാദ ഇങ്ങനെ അർത്ഥം വെക്കുന്നത്, ഗൈബ് എന്നാൽ ഈ രണ്ട് ഖിസ്മുകളിലെ രണ്ടാം ഖിസ്മാണ് എന്നൊക്കെ നമ്മൾ അർത്ഥം വെക്കുന്നത്, ഇദാ ജഅൽതഹു സിലതൻ ലിൽ ഈമാനി ബിൽ ഗൈബ് എന്നതിനെ ഈമാൻ എന്നതിന്റെ സിലയാക്കിയാലാണ്, അഥവാ ജറിന്റെ ഹർഫ് കൊണ്ട് വിട്ടുകടത്തപ്പെട്ട മഫൂല്, ആ അർത്ഥത്തിനാണ് സില എന്ന് പറയുന്നത്. അല്ലദീന യുഅ്മിനൂന എന്നതിലെ യുഅ്മിനൂന എന്നതിന്റെ മഫൂലാണ്, ബാ കൊണ്ട് വിട്ടുകടത്തപ്പെട്ട മഫൂലാണ് എന്ന് നമ്മൾ വെക്കുമ്പോഴാണ് അൽ ഗൈബ് എന്നത് ഈ പറഞ്ഞ അർത്ഥത്തിലുള്ള ഗൈബിന്റെ രണ്ട് ഖിസ്മുകളിലെ രണ്ടാം ഖിസ്മാണ് എന്ന് നമ്മൾ പറഞ്ഞത്. മഫ്ഊലിന്റെ സ്ഥാനത്ത് നീ വാക്കി ആക്കുകയും ചെയ്താലാണ് ഈ അർത്ഥ സാധ്യത നമ്മൾ ഗണിച്ചിട്ടുള്ളത്. ഇനി ഇതിനെ നീ ഹാലാക്കിയാൽ, അലാ തഖ്ദീരി മുൽതബിസീന ബിൽ ഗൈബി, അല്ലദീന യുഅ്മിനൂന മുൽതബിസീന ബിൽ ഗൈബി എന്നാണ് നീ അർത്ഥം വെച്ചാൽ, ഗൈബിനോട് ബന്ധിച്ചവരായ നിലയിൽ വിശ്വസിക്കുന്നവർ എന്നർത്ഥം വെച്ചാൽ, കാനബിമാനൽ ഗൈബത്തി വൽ ഖഫായി, മറയുക അവ്യക്തമാവുക എന്ന അർത്ഥത്തിനാണ് ഈ ഗൈബ് എന്ന പ്രയോഗം ഉണ്ടാവുക. വൽ മാന അപ്പോൾ അർത്ഥം, അന്നഹും യുഅ്മിനൂന ഗായിബീന അൻകും, لاك المنافقين الذين اذا لقوا الذين امنوا قالوا امنا واذا خلوا الى شياطينهم قالوا انا معكم انما نحن مستهزئون അപ്പൊ അർത്ഥം എങ്ങനെയാണ് ഉണ്ടാവുക? അല്ലദീന യുഅ്മിനൂന ഗായിബീന അൻകും, നിങ്ങളിൽ നിന്ന് മറഞ്ഞവരായ നിലയിൽ വിശ്വസിക്കുന്ന ആളുകൾ. നിങ്ങളെ കാണുമ്പോൾ മാത്രം വിശ്വസിക്കുന്ന ആളുകളല്ല, നിങ്ങളെ കാണുമ്പോൾ ഞങ്ങൾ നിങ്ങളെപ്പോലെ വിശ്വസിച്ചിരിക്കുന്നു, നിങ്ങളോടൊപ്പം വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുകയും തങ്ങളുടെ ആളുകളുടെ അടുക്കലേക്ക് ചെന്നാൽ, തങ്ങളുടെ നേതാക്കളിലേക്കൊക്കെ ചെന്നാൽ ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ്, ഞങ്ങളവരെ പരിഹസിക്കുക മാത്രമാണ് എന്ന് പറയുന്ന മുനാഫിക്കുകളെ പോലെയല്ല, നിങ്ങളിൽ നിന്ന് മറഞ്ഞാലും വിശ്വസിക്കുന്ന ആളുകൾ എന്നായി. അല്ലദീന യുഅ്മിനൂന ഗായിബീന അൻകും എന്ന് പറഞ്ഞാൽ അർത്ഥം ഹാലായി പരിഗണിക്കുമ്പോൾ ഒരർത്ഥ സാധ്യത ഇതാണ്. ഔ അനിൽ മുഅ്മിനി ബിഹി, അല്ലെങ്കിൽ അൻകും എന്നതിനോട് അത്ഫ് ചെയ്തിട്ടാണ് പറയുന്നത്. അൻകും എന്നതിനോട് അത്ഫ് ചെയ്ത് ഗായിബീന അൻകും എന്നോ അല്ലെങ്കിൽ ഗായിബീന അനിൽ മുഅ്മിനി ബിഹി, മുഅ്മിനി ബിഹിയെയും വിട്ട് മറഞ്ഞവരായ നിലയിൽ, അതായത് ഏതിനെയാണോ വിശ്വസിക്കേണ്ടത് ആ വിശ്വസിക്കപ്പെടുന്ന കാര്യത്തെയും വിട്ട് മറഞ്ഞവരായ നിലയിൽ, ആ മുഅ്മിനി ബിഹിയെയും വിട്ട് മറഞ്ഞവരായ നിലയിൽ വിശ്വസിക്കുന്ന ആളുകൾ. അത് പ്രകാരം മഫ്ഊല് കളയപ്പെട്ടതായിരിക്കും, യുഅ്മിനൂന എന്നതിന്റെ മഫ്ഊല് കളയപ്പെട്ടതായിരിക്കും. അപ്പൊ നമ്മൾ നേരത്തെ വെച്ചതുപോലെ ബാ കൊണ്ട് താദിയത്ത് ചെയ്തതിന് ഇഅ്തിറാഫിന്റെ അർത്ഥം കൊടുക്കണം എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ അവിടെ വരുന്നില്ല, കാരണം യുഅ്മിനൂന എന്നതിന്റെ മഫ്ഊല് അത് പ്രകാരം കളയപ്പെട്ടതാണ്. ബിൽ ഗൈബി എന്ന് പറയുന്ന ഈ ബാ മുസാഹബത്തിനുള്ള ബാ ആണ്. അപ്പം ഗായിബീന അൻകും എന്നോ അല്ലെങ്കിൽ ഗായിബീന അനിൽ മുഅ്മിനി ബിഹി എന്നോ ഹാലായി പരിഗണിക്കുമ്പോൾ അർത്ഥകൽപ്പന നടത്താവുന്നതാണ്. ലിമാ റുവിയ അൻ ഇബ്നു മസ്ഊദി റളിയല്ലാഹു തആല അൻഹു ഖാല, ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലദീ ലാ ഇലാഹ ഗൈറുഹു മാ ആമന അഹദുൻ അഫ്ളല മിൻ ഈമാനിൻ ബിഗൈബിൻ, മുഅ്മിനു ബിഹിയെ തൊട്ട് മറഞ്ഞ നിലയിൽ വിശ്വസിക്കുന്ന, മുഅ്മിനു ബിഹിയെ തൊട്ട് മറഞ്ഞവരായ നിലയിൽ വിശ്വസിക്കുന്ന ഈമാനിനേക്കാൾ ഉത്കൃഷ്ടമായ ഈമാനില്ല എന്ന് അദ്ദേഹം പറഞ്ഞ ഹദീസും ഈ പറഞ്ഞ മുഅ്മിനു ബിഹിയെ തൊട്ട് മറഞ്ഞവരായ നിലയിൽ എന്ന് പറഞ്ഞ അർത്ഥത്തിന് സാധൂകരണം നൽകുന്നുണ്ട്. സുമ്മ ഖറഅ ഹാദിഹിൽ ആയ, എന്നിട്ട് അദ്ദേഹം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഈ ആയത്താണ് ഓതിയത്, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി എന്ന ആയത്താണ് ഓതിയിട്ടുള്ളത്. വഖീല എന്നാൽ പറയപ്പെട്ടു, അൽ മുറാദു ബിൽ ഗൈബി അൽ ഖൽബു, ഗൈബ് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ഖൽബാണ്, ഹൃദയമാണ്. ലിഅന്നഹു, ഖൽബിന് ഗൈബ് എന്ന പേര് വെക്കാനുള്ള കാരണം ഖൽബ് മസ്തൂറുൻ, മറക്കപ്പെട്ടതാണ്, ഖൽബിനെ നമ്മൾ കാണാറില്ല. അതുകൊണ്ട് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി എന്നാൽ അല്ലദീന യുഅ്മിനൂന ബിൽ ഖൽബി എന്നാണ്. വൽമാന അർത്ഥം യുഅ്മിനൂന ബി ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങൾ കൊണ്ട് വിശ്വസിക്കുന്ന ആളുകൾ എന്നായി. ലാകമൻ യഖൂലൂന ബി അഫ്വാഹിഹിം മാ ലൈസ ഫീ ഖുലൂബിഹിം, ഹൃദയങ്ങളിൽ ഇല്ലാത്തത് നാവുകൊണ്ട് പറയുന്ന മുനാഫിക്കുകളെ പോലെയല്ല, ഹൃദയങ്ങൾ കൊണ്ട് വിശ്വസിക്കുന്നവരാണ് എന്ന അർത്ഥം അതിന് ലഭിച്ചു. ഇങ്ങനെ ഈ മൂന്ന് സാധ്യതകൾ വെക്കുമ്പോൾ, അഥവാ ആദ്യം പറഞ്ഞ മഫ്ഊലാണ് എന്ന സാധ്യത, രണ്ടാമത് പറഞ്ഞ ഹാലാണ് എന്ന സാധ്യത, മൂന്നാമത് പറഞ്ഞ ഖൽബ് എന്നത് ആലത്താണ് എന്ന സാധ്യത വെക്കുമ്പോൾ ആണ് ഫൽബാഉ അലൽ അവ്വലിൽ തഅദിയത്തി വഅല സാനിലിൽ മുസാഹബത്തി വഅല സാലിസിലിൽ ആലത്തി. ഒന്നാമത്തത് പ്രകാരം താദിയത്തിന് വേണ്ടിയാണ് ബാ, യുഅ്മിനൂന എന്നതിനെ വിട്ടുകടത്താനുള്ള മഫ്ഊലിലേക്ക് വിട്ടുകടത്താനുള്ള ബാ ആണ്. രണ്ടാമത്തത് പ്രകാരം ഹാലിൽ നിന്നുള്ള തർക്കീബ് പ്രകാരം മുസാഹബത്തിന് വേണ്ടിയുള്ള ബാ ആണ്. മൂന്നാമത് പറഞ്ഞ ഖൽബ് എന്ന അർത്ഥപ്രകാരം ബാ ആലത്തിന് വേണ്ടിയുള്ളതാണ്. ഇത്രയാണ് ഗൈബ് എന്ന പദത്തെ സംബന്ധിച്ച് അദ്ദേഹം ചർച്ച ചെയ്തിട്ടുള്ളത്. ഇൻഷാല്ലാ ويقيمون الصلاة എന്ന ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹുവിന്റെ കലാമിനെ വേണ്ട രൂപത്തിൽ മനസ്സിലാക്കാനും അത് ജീവിതത്തിന്റെ ഭാഗമാക്കാനും നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.